ആതിരന്തിയന സഹേത, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അക്ഷരസമാമനായത്തിലെ അവസാന വർണ്ണങ്ങൾ, 14 സൂത്രങ്ങളുടെയും അവസാന വർണ്ണങ്ങൾക്ക് ഹലന്തിയം എന്നുള്ള സൂത്രത്തിലൂടെ ഇസഞ്ഞ വിധിച്ചു വിധിച്ചിട്ട് ആതിരന്തിയന സഹേത എന്നുള്ള സൂത്രം കൊണ്ട് പ്രത്യാഹാരം ഉണ്ടാക്കി. ഇപ്പൊ ഹലന്തിയം എന്ന് പറയുന്നതും സപ്ഞാസൂത്രമാണ്, വിധിയാണ്. പണിന് ഈ സൂത്രത്തിലൂടെ വിധിക്കുകയാണ് ഇന്നത് സംഭവിക്കട്ടെ, അതുകൊണ്ടാണ് ഇതിനെ വിധി എന്ന് പറയുന്നത്. എന്നാൽ സംഭവിച്ചേ തീരും, ആജ്ഞയാണ്. ആതിരന്തിയന സഹേതി അതുപോലെയാണ്, വിധിക്കുകയാണ് ഇന്നത് സംഭവിക്കട്ടെ. രണ്ടിടത്തും സംജ്ഞ വിധിച്ച്. ഇപ്പൊ ഹലന്തിയം എന്നുള്ള സൂത്രത്തില് ആ സൂത്രം കൊണ്ട് ഇസഞ്ജ വിധിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവും. വെറുതെ ഒരു സംജ്ഞ വിധിച്ചിട്ട് കാര്യമുണ്ട്? അതിന്റെ ഫലമുണ്ടായതെങ്ങനെ? ആതിരന്തിയന സഹേത എന്നുള്ളത് കൊണ്ട് അച്ചു തുടങ്ങിയ പ്രത്യാഹാരങ്ങളെ ഉണ്ടാക്കി. അല്ലെങ്കിൽ ആ വിധി വ്യർത്ഥമായി, അത് പറഞ്ഞല്ലോ, യായ സപ്ന സ പ്രയോജനവതി. ഏതെങ്കിലും ഒരു സപ്ന വിധിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രയോജനം വേണം. അപ്പോ ഇസഞ്ജ വിധിച്ചതിന് പ്രയോജനം ഉണ്ടായി. അത് യാതൊരെന്തേലും സഹേത എന്ന് പറയുന്ന സൂത്രം ഇല്ലെങ്കിലും ഒരു പ്രയോജനമില്ല. അപ്പൊ പ്രയോജനം ഉണ്ടായി, പ്രത്യാഹാരങ്ങൾ ശ്രദ്ധിച്ചു. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ആദിഹി അന്ത്യേന സഹ ഇത, അതിന്റെ അർത്ഥവും പറഞ്ഞു. അന്ത്യേന ഇത സഹിത ആദിഹി, അതിന്റെ അർത്ഥമൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അന്ത്യമായ ഇതിനോടുകൂടി ഉച്ചരിക്കുന്നതായ ആദി, അന്ത്യമായ ഇത്തെന്ന് പറയുന്നത് എന്താണ്? ഹലന്ത്യം എന്നുള്ള സൂത്രം ഏത് വർണ്ണങ്ങൾക്കാണോ ഇസഞ്ജ വിധിച്ചത് ആ വർണ്ണങ്ങളാണ് അന്ത്യമായിത്ത്. അപ്പോൾ അക്ഷരസമാമനായത്തിലെ 14 വ്യഞ്ജനങ്ങളും ആ ഇത്തിനോടുകൂടി ഏതായ ഇന്ത്യനെ സഹിത ആദി എന്ന് വെച്ചാൽ അതിനോടുകൂടി ഉച്ചരിക്കുന്ന ആദി അല്ലെന്നാണ് പറയുന്നതെങ്കിൽ അയൂണിലായും അവസാനത്തെ ഹല്ലിലല്ല ഇത് ചേർത്തുച്ചരിക്കണം. പന്തിമായ ഇത്തിനോട് ആദ്യം ഉച്ചരിക്കണമെന്ന് പറയുമ്പം ച് അല്ല അവസാനത്തെ അല്ല ആദ്യത്തെ ആ ലാന്ന് ഉച്ചരിച്ചാ പോരാ? അക്ഷരസമാമനായത്തിലെ വർണ്ണങ്ങളുടെ ക്രമത്തിൽ ഉച്ചരിക്കണം എന്ന് വെച്ചാൽ ആദ്യം ആദ്യം ഉച്ചരിക്കണം, ഇത്തിനെ അവസാനം ഉച്ചരിക്കണം. അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വരും അല്ല് അച്ച് തുടങ്ങിയവ മധ്യഗാനം സ്വസ്യജ സപ്ന ആദിഹി മധ്യഹാന സ്വസ്യജ സജ്ഞാസ എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് ആദിഹി സ്വസ്യ മധ്യഹാന അന്വയിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും. ഇങ്ങനെയുള്ള ആദി സ്വസ്യ എന്നുവെച്ചാൽ ആദിയുടെയും ആദിഹി സ്വസ്യ ആദേഹേ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആദിവർണം എന്ന് വെച്ചാൽ ആ മുതലായ ആദിവർണങ്ങൾ സ്വസ്യ അതിൻ്റെയും മധ്യഗാന മധ്യത്തിലുള്ളവയാണ് മധ്യക മധ്യത്തിലുള്ള വർണ്ണങ്ങളുടെയും സപ്ഞാസ്യ സപ്ഞയാകുന്നു. അതുകൊണ്ട് ഈ സൂത്രത്തിന് പറയും എന്താണ്? പ്രത്യാഹാര വിധായകം സൂത്രം, അല്ലെങ്കിൽ പ്രത്യാഹാര സപ്ഞാവിധായകം സൂത്രം, അല്ലെങ്കിൽ സപ്ഞാവിധായകം സൂത്രം, അല്ലെങ്കിൽ അജാതി സപ്ഞാവിധായകം സൂത്രം എന്ന് പറയും. അച്ഛനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അച്ഛ സപ്ഞാന പ്രത്യാഹാര സപ്ഞ എന്നും പറയും. പ്രത്യാഹാരം എന്ന് പറയുന്ന സപ്ഞ ഈ സൂത്രം വിധിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു സൂത്ര ഒരു സപ്ഞ പാണിന് ഒരിടത്തും വിധിക്കുന്നില്ല. പക്ഷെ അച്ഛെന്ന് പറഞ്ഞാൽ അത് പ്രത്യാഹാരമാണ് എന്നുള്ള ആ സപ്ന പ്രാചീന നൈയായികന്മാർ ഉപയോഗിച്ചിരുന്നത് പാണിനിയും സ്വീകരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പാണിനിയന്മാർ. അപ്പൊ ഇസഞ്ഞ വെച്ചത് സാർത്ഥകമായി ഈ സൂത്രം കൊണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്? യഥ അണിതി ആയിവു വർണ്ണാന സപ്ന. അതിനെ സമന്വയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ആയിവൂണ ആദിരന്തിയന സഹേത. അവിടെ ആയി ഗുണമെന്നുള്ള കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അണ്ണെന്നും കൊടുത്തിട്ടുണ്ട്. അണ്ണെന്ന് പറഞ്ഞ എന്താണ്? അന്ത്യമായ ഈ തായണകാരം അതിനോടുകൂടി ആദ്യമായ അവർണത്തെ ഉച്ചരിച്ച് അൺ എന്നുള്ള രണ്ട് അക്ഷരങ്ങളിലൂടെ നമുക്ക് എത്ര അക്ഷരം കിട്ടും? ആ ഈ ഊ മൂന്നക്ഷരം കിട്ടും. അതാണ് പ്രയോജനം. രണ്ടക്ഷരത്തെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മൂന്നക്ഷരം കിട്ടും ആ ഈ ഊ. അപ്പോൾ ഇത് ഇതിൻ്റെ പ്രയോജനം എന്താ? ഹലന്ദ്യം എന്നുള്ള സൂത്രം കൊണ്ട് ഇസഞ്ജ വിധിച്ചതിൻ്റെ പ്രയോജനം ആദിരന്ത്യന സഹേത എന്നുള്ളതുകൊണ്ട് അച് തുടങ്ങിയ സപ്ന കിട്ടുക. ഈ സപ്നയുടെ പ്രയോജനം എന്താ? അതിൻ്റെ പ്രയോജനമാണ് ഇത്. അണ്ണെന്ന് പറഞ്ഞാൽ മൂന്നക്ഷരം കിട്ടും. അതുകൊണ്ടെന്താ പ്രയോജനം? യുഗോ ഇണചി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ സപ്ന. അപ്പൊ അവിടെ മൂന്നക്ഷരം പറയേണ്ട സ്ഥാനത്ത് രണ്ടക്ഷരം പറഞ്ഞാൽ മതി. മാത്രാലാഭ പുത്രലാഭ അണ്ണ്. അതുപോലെ അടുത്ത് പറയുന്നു ഏവം അച്ച്. അച്ഛെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അച്ച് എന്ന് പറയുമ്പോൾ എത്ര വന്നു? ഐ ഉണ്ടിലെ ആ തുടങ്ങി ഐ ഔച്ചില ചാവരെ അന്ത്യേന ഇത്ത സഹിതാദി അന്ത്യമായ ചകാര വിത്ത് അതിന് ഇസഞ്ഞ് കെട്ടിക്കഴിഞ്ഞു. ഈത്തുകൾക്കെല്ലാം വേറെ പേരുണ്ട് അനുബന്ധം. പലയിടത്തും ഇനി അങ്ങനെ പറയത്തുള്ളൂ. ആ അനുബന്ധത്തോടുകൂടി ഉച്ചരിക്കുന്ന ആദിവർണം അകാരം സ്വസ്യ ആദിയായ അകാരത്തിൻ്റെയും മധ്യത്തിലുള്ള വർണ്ണങ്ങളുടെയും മധ്യത്തിൽ ഏതാണ് അവിടെ വരുന്നത്? ആ ഇ ഊ ഋ എ ഓ ഐ ഔ ഇത്ര എണ്ണത്തിൻ്റെയും സപ്ഞയാകുന്നു എന്ന് വെച്ചാൽ ഇത്ര എണ്ണത്തിനെ ബോധിപ്പിക്കുന്നു. അതിൻ്റെ പ്രയോജനം അവിടെ വരും. ഇഗോ എനർജി അവിടെ അച്ഛെന്ന് പറയുമ്പം അച്ഛെന്നുള്ള ആ രണ്ട് ശബ്ദങ്ങളെ കൊണ്ട് അവിടെ എത്ര ശബ്ദം കിട്ടും? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്. ഒമ്പത് അക്ഷരങ്ങൾക്ക് പോലെ രണ്ടക്ഷരം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇഗോ എണച്ചി എന്ന് പറയുന്ന സൂത്രം എന്താവും? ഇഗോ എണ്ണ് അച്ചി എന്ന് പറയേണ്ട സ്ഥാനത്ത് എന്ത് പറയേണ്ടി വരും? ആയി ആ ഇ ഊ റ് എ ഓ ഐ ഔ ഇത്രയും പറയേണ്ടി വരും. സൂത്രം എത്ര വലുതാവും? അതാണ് പണിയുടെ ബുദ്ധി. പിന്നെ ഹല്ല്. ഹല്ലെന്ന് പറയുന്നത് പറയുമ്പോൾ ഹയവരട്ടുള്ള ഹ തുടങ്ങി അവസാനത്തെ ഹല്ലെന്ന് പറയുന്ന സൂത്രം വരെ അതല്ല ല്, അതിനെ എടുക്കും. ഹയവരട്ടല്ലേ ആദ്യത്തെ ഹായി തുടങ്ങി അവസാനം ഹല്ലിലെ ല് വരെ ഇവിടെ സൂത്രം കാണിച്ചിട്ടുണ്ട്, അയോണില കല്ലം എന്ന് പറയുന്ന 14-ാമത് സൂത്രമല്ലേ. ഇതുകൊണ്ട് എന്ത് കിട്ടും? കല്ല് എല്ലാ വ്യഞ്ജനങ്ങളെയും കിട്ടും. ഈ കല്ലിനെയാണ് നമ്മൾ ആദ്യത്തെ സൂത്രത്തിൽ കണ്ടത്. നമ്മൾ ഇവിടെ ഒരു സൂത്രത്തിൽ നമ്മൾ ഈ പ്രത്യാഹാരം ഉപയോഗിച്ചു കഴിഞ്ഞു. പ്രത്യാഹാരം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യാഹാരത്തെ ഉപയോഗിച്ചു. പ്രത്യാഹാരത്തെ നമ്മൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വാസ്തവത്തിൽ പ്രത്യാഹാരത്തെ സൃഷ്ടിച്ചെങ്ങനെയാണ് ഹലന്തിയോ എന്നുള്ള സൂത്രം കൊണ്ട് ഇസഞ്ഞ വിധിച്ചു. ആദരന്തേന സഹേതുകൊണ്ട് പ്രത്യാഹാരത്തെ സൃഷ്ടിച്ചു. പക്ഷെ അങ്ങനെ നമ്മൾ പ്രത്യാഹാരത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഹലന്തിയോ എന്ന് പറയുന്ന സൂത്രത്തിൽ ആ പ്രത്യാഹാരത്തെ ഉപയോഗിച്ചു. ചിലപ്പോൾ സംശയം തോന്നുന്നു, എന്താണ് ആദ്യം ഹല്ലെന്ന് പറയുന്ന 14-ാമത്തെ സൂത്രത്തിലെ ലകാരത്തിന് സഞ്ജ വിധിക്കണം, പിന്നെ ആദിരന്തിയന സഹേത എന്നുള്ള സൂത്രം കൊണ്ട് ലും ആദ്യത്തെ ഹായും ചേർത്ത് ഹല്ലെന്ന് പ്രത്യാഹാരത്തെ ഉണ്ടാക്കണം, പിന്നെയല്ലേ അത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഇസഞ്ജ വിധിക്കുമ്പം തന്നെ എങ്ങനെ അത് ഉപയോഗിച്ച് ഹല്ല്? അത് എളുപ്പത്തിൽ മനസ്സിലാക്കും. അതിനുള്ള വഴി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാണിനിക്ക് മുമ്പുള്ള ആചാര്യന്മാർ തന്നെ ഹല്ല് തുടങ്ങിയ സംജ്ഞകളൊക്കെ മുമ്പേ ഉപയോഗിച്ചിരുന്നു. പാണിനി മാത്രമല്ല ആദ്യമായിട്ടത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു സംജ്ഞയെ അന്ന് വൈയാകരണന്മാരുടെ ഇടയിൽ പ്രസിദ്ധമായിരുന്നുകൊണ്ട് ഈ പ്രത്യാഹാരത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? പാണിനി വൈയാകരണരുടെ ഇടയിൽ പ്രസിദ്ധമായിരുന്ന ആ ഹല്ലെന്ന് പറയുന്ന സപ്നയെ സ്വീകരിച്ചുകൊണ്ട് ഹലന്തി എന്നുള്ള സൂത്രത്തിൽ അതിനെ ഉപയോഗിച്ചിട്ട് ഈ സഞ്ജ ഉണ്ടാക്കി. അല്ല, ഹലന്തി എന്ന് പറയുന്ന സൂത്രത്തിൽ ഹല്ലെന്ന് പറയുന്നത് ഈ 14-ാമത്തെ സൂത്രമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 14-ാമത്തെ സൂത്രം ഏതാണ്? ഹല്ല്. അതല്ല ഇത്. ഹലന്തി എന്ന് പറയുന്ന സൂത്രത്തിൽ ഹല്ല് ഏതാണ്? ആതിരന്തിയേന സഹേത എന്ന് പറയുന്ന സൂത്രത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയ പ്രത്യാഹാരമാണ്, സൂത്രമല്ല. അത് പാണിനിക്ക് എങ്ങനെ കിട്ടി? ഈ പൂർവാചാര്യന്മാരിൽ നിന്ന് കിട്ടി, ഈ പ്രത്യാഹാരത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് പാണിനി ഇവിടെ ഹല്ലെന്ന് ഉപയോഗിച്ചു. അപ്പൊ അതിന് മുമ്പേ കിട്ടിയതുകൊണ്ട് ആ ഹല്ലിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? വിസഞ്ജ വിധിച്ചു. എന്നിട്ട് ആതിരന്തിയന സഹേത എന്നുള്ള സൂത്രം കൊണ്ട് ഓരോരോ പ്രത്യാഹാരങ്ങളും ഉണ്ടാക്കി, കൂട്ടത്തിൽ ഹല്ലിനി ഉണ്ടാക്കി. ആ ഇവിടെ ഈ ഹല്ലെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹായാവാര അല്ല. ഇവിടെയെല്ലാം ഹകാരാദികൾക്ക് ശേഷം അകാരമുണ്ട്, യകാരത്തിന് ശേഷം അകാരമുണ്ട്, വകാരത്തിന് ശേഷം അകാരമുണ്ട്. മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അവസാനം ട്ട് ണ് മ് ഞ് ഷ് ശ് വ് യുര് ല്. ഇതുകൊണ്ട് ഈ അവസാനത്തെ വർണ്ണങ്ങൾക്ക് എന്ത് സംഭവിക്കും? പ്രത്യാഹാരം ഉണ്ടാക്കിയതിന് ശേഷം അതാണ് അടുത്ത രണ്ട് സൂത്രങ്ങൾ പറയുന്ന ആദർശൻ ലോപ തസ്യലോപ. അത് നമ്മൾ പഠിക്കും. പക്ഷെ പ്രത്യാഹാരം ഉണ്ടാക്കിക്കഴിയുമ്പോൾ ഈ ഹകാരത്തിന് ശേഷമുള്ള അകാരത്തിന് എന്ത് സംഭവിക്കും? പ്രത്യാഹാരം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എണ്ണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഇത്തുകൾക്ക് ലോപം സംഭവിക്കും. അതടുത്ത് പഠിക്കുന്നതാണ്. പ്രത്യാഹാരം ഉണ്ടാക്കുക, പിന്നെ അതിനെ ലോപിപ്പിക്കുക. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹകാരത്തിന് ശേഷമുള്ള അകാരമോ അതിന് ഇസഞ്ജ വിധിക്കുന്നില്ല, ലോപിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കുമ്പം ഹ എന്നിടത്ത് ഹ് പ്ലസ് ആ രണ്ടും കയറി വരും. കേവലമായ ഹ് മാത്രം വരത്തില്ല, നമുക്ക് ആവശ്യം അതാണ്. ഇപ്പൊ ഹകാരാദികളിലുള്ള അകാരങ്ങൾ, അതായത് ഹാക്ക് ശേഷം യാക്ക് ശേഷമെല്ലാം വരുന്ന ആകാരങ്ങൾക്ക് നിവൃത്തി സംഭവിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് തനി അങ്ങ് പോകും, ലോകമൊന്നും വേണ്ട. എന്നുവെച്ചാൽ നമ്മൾ സൂത്രത്തിലൂടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടെങ്കിലും പാണിനീയ പരമ്പരയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമുണ്ട്. എല്ലാത്തിനും സൂത്രമൊന്നുമില്ല, എല്ലാത്തിനും നിയമം എഴുതി വെച്ചിട്ടില്ല. നമ്മൾക്ക് തന്നെ എന്താണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഭരണഘടനയില്ല. ഭരണഘടന കൂടാതെ തന്നെ കീഴ്വഴക്കങ്ങളുമുണ്ട്, ചില കാര്യങ്ങളൊക്കെ അതിലൂടെ തീരുമാനിക്കുന്നു. അതുപോലെ പാണിനീയന്മാരുടെ ഇടയിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്, അതനുസരിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്താണ് ഉച്ചാരണ അർത്ഥാന ഇസ്സജ്ഞ ലോപാഭ്യാം വിനയവ നിവൃത്തി, അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. ഉച്ചാരണാർത്ഥം ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടോ, ഇനി അത് പല സ്ഥലത്തും വരും, സൂത്രങ്ങളിലെല്ലാം വരും. ഉച്ചാരണത്തിന് വേണ്ടി ശബ്ദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യം കഴിഞ്ഞാൽ തനിയെ പൊക്കോളും. എങ്ങനെ? ഇസ്സജ്ഞ ലോപാഭ്യാം വിനായവ, അതിന് ഇസ്സജ്ഞ വിധിക്കേണ്ട കാര്യമില്ല, ലോപം വിധിക്കേണ്ട കാര്യമില്ല, ഒന്നും വേണ്ട. കാര്യം കഴിഞ്ഞാൽ അത് മാറി. അതാണ് ഇസ്സജ്ഞ ലോപാഭ്യാം വിനാ ഏവ നിവൃത്തി. അങ്ങനെ നിവൃത്തി, അതിന് നിവൃത്തി എന്നാണ് പറയുന്നത്, ലോകമൊന്നല്ല. ഫലത്തിൽ രണ്ടു ഒന്ന് തന്നെ, ലോകം സംഭവിച്ചാലും അത് പോകും, നിവൃത്തി സംഭവിച്ചാലും പോകും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്. നമ്മൾ ഉച്ചരിച്ചോ പ്രക്രിയയിലേക്ക് വരുമ്പം അതിനങ്ങ് വിട്ടയക്കുക, ഹ എന്ന് പറഞ്ഞാൽ ഹ് അകാരത്തെ വിട്ടയക്കുക. പക്ഷെ ആ കൂട്ടത്തിൽ ഒന്ന് മാത്രം, ഏതാണ്? ലണ്ണിലെ അകാരം മാത്രം, അങ്ങനെയല്ല. കാരണം അതിന് ഉപദേശ അനനാസിക ഇത്തെന്നുള്ളൊരു സൂത്രപ്രകാരം ഇസ്സഞ്ഞ വിധിച്ച്. ഇവിടെ ഇപ്പോൾ ലഘു സിദ്ധാന്തോതിയിൽ അത് കൊടുത്തിട്ടില്ല, വാസ്തുതി അതുകൂടെ കൊടുക്കേണ്ടതാണ്. കാരണം ഹലന്തി എന്നുള്ള സൂത്രം എന്തിനാണ് ഹലന്ത്യത്തെ തുടങ്ങുന്നത്? ഏഷാം അന്ത്യ ഇതഹ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ജിജ്ഞാസുവായ വിദ്യാർത്ഥിക്ക് സംശയം ഉണ്ടാവും, ഇതെങ്ങനെ ഇത്തായി? അത് അവനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹലന്തിയും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് ലൺ മധ്യത്തു ഇസ്സഞ്ഞകഹ എന്ന് പറഞ്ഞു, ലണ്ണിലെ അകാര ഇത്താണ്. അപ്പോൾ അവിടെയും ജിജ്ഞാസയുണ്ടാവും. അപ്പോൾ അവിടെ പറയണം എന്താണ് ഉപദേശിച്ച അനുനാസിക ഇത്ത്, അത് പറഞ്ഞാലേ മനസ്സിലാവൂ. പക്ഷേ ലഘു സിദ്ധാന്തമതികാരൻ അതിവിടെ പറഞ്ഞില്ല, പക്ഷേ സിദ്ധാന്തമതികാരൻ അത് പറയുന്നുണ്ട്. അവിടുത്തെ ക്രമം എന്താണോ, ഹലന്ത്യം ആദിരന്ത്യന സഹേത ഉപദേശിച്ച അനുനാസിക ഇത്ത് ആ ക്രമത്തിലാണ് പോകുന്നു. പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ടില്ല, അത് പറയേണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേറെ ഒന്ന് കൂടുതലായിട്ട് ചെയ്തു. സിദ്ധാന്തഗതികാരന് തോന്നാത്ത ഒരു ബുദ്ധി ഇവിടെ ലഘു സിദ്ധാന്തഗതികാരന് തോന്നി. എന്താണ് അവിടെ പറയാത്ത രണ്ട് സൂത്രം കൂടെ പറഞ്ഞു, എന്താണ്? ആദർശന ലോപഹ തസ്യ ലോപഹ. കാരണം പ്രത്യാഹാരം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്ത് സംഭവിക്കും? ഇതിന് പ്രത്യാഹാരത്തിൽ ആദിയിലുള്ള വർണ്ണങ്ങളെയും മധ്യത്തിലുള്ള വർണ്ണങ്ങളെയും ഗ്രഹിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ അവസാനത്തെ എന്താ? എന്താ അത് ഗ്രഹിക്കാത്തത്? സംശയം ഉണ്ടാവുമല്ലോ. അതിന് സമാധാനം ഇവിടെ പറഞ്ഞു, എന്താണ്? അദർശന ലോപഹ തസ്യ ലോപഹ. പക്ഷേ സിദ്ധാന്തവതികാരം അവിടെ പറഞ്ഞില്ല. അപ്പോൾ വരദരാജ പണ്ഡിതർ മനസ്സിലാക്കി അതൊരു ന്യൂനതയാണ്, അതിവിടെ തന്നെ പറയേണ്ടതാണ്. ഓരോരുത്തരുടെ ബുദ്ധിയാണല്ലോ അത്. നമ്മൾ ഇവിടെ തന്നെ മനസ്സിലാക്കുന്നു അത് ഇതിൻ്റെ ഒരു മേന്മയാണ്, പക്ഷേ മറ്റത് പറയാത്തത് ഇതിൻ്റെ ഒരു ന്യൂനതയാണ്. അതെന്തായാലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹയവരട്ട് ലണ്ണ് തുടങ്ങിയതിലെ അകാരങ്ങൾ ഉച്ചാരണാർത്ഥമായതുകൊണ്ട് അതിന് സഞ്ജ വിധിക്കണ്ട, ലോപം വിധിക്കണ്ട. ഇനി എവിടെയെല്ലാം അത് വരുമോ അവിടെയെല്ലാം ഉച്ചാരണാർത്ഥാനാം ഇസ്സജ്ഞ ലോപാഭ്യാം വിനയവ നിവൃത്തി എന്നുള്ള കീഴ്വഴക്കം അനുസരിച്ച് അത്, അല്ലെങ്കിൽ സമ്പ്രദായം, അതിനാണ് കീഴ്വഴക്കം എന്ന് പറയുന്നത് സമ്പ്രദായം, അതനുസരിച്ച് അതങ്ങ് ലോപിച്ചു. ലോപിക്കാന്ന് വെച്ചാൽ ഇല്ലാതെ. പിന്നെ ഹലന്ത്യെന്നുള്ള സൂത്രത്തിലൂടെ ഈ 14 സൂത്രങ്ങളുടെയും അവസാനത്തിൽ സഞ്ജ വിധിച്ചു. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഉപദേശങ്ങളിൽ എവിടെയെല്ലാം ആവശ്യമുണ്ടോ എന്നിവിടെ മനസ്സിലാക്കിക്കോളൂ. അവിടെയെല്ലാം വിസഞ്ജ വിധിക്കും. അതുപോലെ തന്നെ ആതിരന്തേന സഹേത എന്നുള്ള സൂത്രപ്രകാരം എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം പ്രത്യാഹാരത്തെ ഉണ്ടാക്കും. ഇവിടെ മാത്രമല്ല, നമ്മളിപ്പോൾ 44 പ്രത്യാഹാരങ്ങൾ ഉണ്ടെന്ന് പഠിച്ച ഇവിടെ ഈ പ്രത്യാഹാര സൂത്രങ്ങളിലാണ്. ഇനി അടുത്ത പ്രത്യാഹാരം വരും, പല സുട്ട് പ്രത്യാഹാരം വരും, തിങ് പ്രത്യാഹാരം വരും, സുപ്പ് പ്രത്യാഹാരം വരും, എല്ലാം നമ്മൾ ഇനി പഠിക്കുന്നതാണ്. അവിടെയെല്ലാം ഈ സൂത്രം പ്രവർത്തിക്കും. അത് ഇതിനുവേണ്ടി മാത്രമാണെന്ന് ധരിക്കരുത്. അപ്പൊ ഇവിടെ ഇപ്പോ ഇതുപോലെ ഹല്ല് പ്രത്യാഹാരം ഉണ്ടാക്കി. അല്ലെന്ന് പറയുന്നത് വർണ്ണങ്ങൾക്ക് വർണ്ണപര്യായമാണ് അല്ലെന്ന് പറഞ്ഞു. അല്ല് അക്ഷരം, വർണ്ണം, ഇവിടെ 44 പ്രത്യാഹാരങ്ങളെ കാണിക്കുന്നുണ്ട്. അതിൽ 43-ാമത്തെ ര, ഈ ര പ്രത്യാഹാരത്തെ എല്ലാവരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ചിലയിൽ 42 എന്ന് കാണിച്ചിരിക്കുന്നത് സംഖ്യ. സിദ്ധാന്തമോതിൽ 42 കൊടുത്തിട്ടുള്ളു. പിന്നെ 44-ാമത്തെ ഞമ്മെന്നൊരു പ്രത്യാഹാരമുണ്ട്. അത് ഈ അഷ്ടാധ്യായി വരുന്നതല്ല, അഷ്ടാധ്യായി പോലെ തന്നെ ഉണാദി എന്ന് പറഞ്ഞ സൂത്രങ്ങൾ വരും. അഷ്ടാധ്യായി പോലെ തന്നെ അത് വേറൊന്നാണ് ഉണാദി സൂത്രം. ചില പറയുന്നത് പാണിനി ഉണ്ടാക്കിയാണ് പറയുന്നത്, ചില പറയുന്നില്ല അത് ശാകടായനൻ ഉണ്ടാക്കിയാണ്. അത് ആരോവായിക്കൊള്ളട്ടെ, അത് തന്നെ രണ്ടു തരത്തിലുള്ള ദശപാതി പഞ്ചപാതി അല്ല ഇന്ന് കിട്ടുന്നതാണ്. സമയമുണ്ടെങ്കിൽ എല്ലാം വായിച്ചൊക്കെ പഠിക്കുക. അതിനും ഇതുപോലെ ആവശ്യത്തിനധികം സൂത്രങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങളൊക്കെ അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. അതിലുപയോഗിച്ചിരിക്കുന്ന, അധികമായി ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ 44-ാമത്തെ ഞം. അതുകൊണ്ടാണ് 44 പറയുന്നത്. ചിലരത് അംഗീകരിക്കുന്നില്ല, എന്നാൽ 42 മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ നിയമം അനുസരിച്ച് നമുക്ക് രപ്രത്യാഹാരത്തെ ഉണ്ടാക്കാം. അതിവിടെ നേരത്തെ എഴുതി കാണിച്ചല്ലോ ര എങ്ങനെയാണ്. ര എന്ന് പറയുമ്പോൾ അതാണല്ലോ എല്ലാവർക്കും മനസ്സിലാകാത്ത രപ്രത്യാഹാരം. ബാക്കിയെല്ലാം മനസ്സിലാകും, ര മനസ്സിലാക്കാൻ അല്പം പ്രയാസം. രപ്രത്യാഹാരത്തെ നമ്മളിപ്പോൾ 3-ാമത്തെ തവണയാണ് വിശദീകരിക്കാൻ പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിത് 3 തവണ പഠിച്ചു. ആദ്യത്തെ തവണ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കാരണം പഠിപ്പിച്ച കാരണം അത് മനസ്സിലായിട്ടില്ലായിരുന്നു. 2-ാമത്തെ തവണ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കാരണം പഠിപ്പിച്ച കാരണം ഞാൻ മനസ്സിലാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലായിരുന്നു. 3-ാമത്തെ തവണ ശരിക്കും മനസ്സിലാക്കിയ ഒരു ഹിന്ദി വ്യാഖ്യാനം വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ ഞാൻ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചു, അപ്പോഴാണ് ഇതെല്ലാം പഠിച്ചത്. സ്വയം പഠിച്ചതല്ല, എന്നാലും അത് ആദ്യം പിടികിട്ടിയത് അപ്പോഴാണ്. അന്നത് ഹിന്ദി അറിയാവുന്നവർക്ക് ഇതിനൊക്കെ നല്ല ഹിന്ദി വ്യാഖ്യാനങ്ങളുണ്ട്, വായിക്കുന്നതല്ലാണ് നല്ല. ഞാൻ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, വളരെ വിശദമായ വ്യാഖ്യാനങ്ങളുണ്ട്. 6 ഭാഗമായിട്ട് ലഘുസിദ്ധാന്തമതിക്ക് ഒരു വ്യാഖ്യാനമുണ്ട്, ഭൈമി ഭീമസേന ശാസ്ത്രിയുടെ വ്യാഖ്യാനം, നല്ല വ്യാഖ്യാനമാണ്. വ്യാഖ്യാനങ്ങൾ നോക്കി പഠിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദി വ്യാഖ്യാനമേ പറയൂ, മലയാള വ്യാഖ്യാനങ്ങളെയൊന്നും ഞാൻ നിർദ്ദേശിക്കത്തില്ല. കാരണം മലയാള വ്യാഖ്യാനങ്ങൾ അറിവുള്ളവരെഴുതിയാലും ശരി, അവർ വ്യക്തമായിട്ട് എഴുതത്തില്ല. കാരണം ഇവനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് വിചാരിക്കും. ഹിന്ദിയിലെ വിദ്വാൻമാർ പണ്ഡിതന്മാർക്ക് അങ്ങനെയുള്ള അവർ, ഒരാൾ വേണ്ടി വന്നാൽ ഗുരുമുഖത്ത് നിന്നല്ല സ്വന്തമായി പഠിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വ്യാഖ്യാനങ്ങൾ എഴുതും. അത് എല്ലാ വേദാന്തമായാലും അദ്വൈതമായാലും മീമാംസയായാലും തർക്കമായാലും വ്യാകരണമായാലും എല്ലാത്തിനും അങ്ങനെയുള്ള നല്ല വ്യാഖ്യാനങ്ങളുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം ഇന്ന് വരെ ഞാൻ ഒന്നിനും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കും, കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ തകരാറായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറെ ഒരു വ്യാഖ്യാനവും ഉണ്ട്. ധരാനന്ദ എന്ന് മറ്റാണ് ഒരു വ്യാഖ്യാനം. പിന്നെ ചില പഴയ വ്യാഖ്യാനങ്ങളും കണ്ടിട്ടുണ്ട്. അത്രയും വിസ്തൃതമല്ലാത്തൊരു വ്യാഖ്യാനം വായിച്ചപ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ ഇത് പിടിയിട്ട് രാന്ന് പറയുന്നത് എന്താണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് രാ എന്ന് പറയുന്ന പ്രത്യാഹാരത്തെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് രണ്ട് അക്ഷരങ്ങളുണ്ട്. ഒന്നിൽ കൂടുതൽ അക്ഷരം കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രത്യാഹാരത്തിന്റെ ആവശ്യമുണ്ടോ? പറയും പ്രത്യാഹാരാണാം വ്യവഹാര ലാഘവാർത്ഥത്വ. ഈ പ്രയോഗങ്ങളെ ലഘൂകരിക്കുന്നതിനാണ് പ്രത്യാഹാരം. ഒരു പ്രത്യാഹാരം ഉണ്ടാക്കിയതിൽ എന്തായാലും രണ്ടക്ഷരം വേണം പ്രത്യാഹാരത്തിന്. അതിൽ നിന്നൊരു രണ്ടക്ഷരമെങ്കിലും കിട്ടിയില്ലെങ്കിൽ പ്രത്യാഹാരം നഷ്ടമാണ്. അല്ലെന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കിയാൽ മുഴുവൻ അക്ഷരങ്ങളും കിട്ടുന്നില്ലേ? അതുപോലെ രാ എന്നൊരു പ്രത്യാഹാരം ഉണ്ടാക്കി, അതിൽ ലാഭം വരുന്ന എന്താണ്? രാ എന്ന് പറയുന്നതിൽ രേഫം അര മാത്രമേ ഉള്ളൂ, ആ എന്ന് പറയുന്നതിന് ഒരു മാത്രം. അപ്പോൾ ഒന്നര മാത്രം പ്രത്യാഹാരത്തിന്, ഒരു പ്ലസ് ആ വ്യഞ്ജനങ്ങൾക്ക് അര മാത്രമേ ഉള്ളൂ. മാത്രം എന്ന് പറഞ്ഞാൽ കാലം. നമ്മൾ ഇന്നത്തെ രീതി മനസ്സിലാക്കുന്നെങ്കിൽ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സെക്കൻഡ് ആ എന്ന് ചിരിക്കുന്നതിന് ഒരു സെക്കൻഡല്ലേ. പഴയകാലത്ത് ഇങ്ങനെ ഞൊടിക്കുന്നതിനാണ് പറയുന്നത്. അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുക ഇതിനൊക്കെ പറയും. മാത്ര കാലം. ഇപ്പൊ വ്യഞ്ജനത്തിന് അര മാത്ര, സ്വരത്തിന് ഒരു മാത്ര. ര പ്രത്യാഹാരത്തിൽ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്? ര പ്ലസ് ആ ഒന്നര മാത്ര ഉള്ളൂ. അപ്രത്യാഹാരത്തിന് കിട്ടിയതോ രണ്ട് അക്ഷരങ്ങൾ, ര അര മാത്ര, ല അര മാത്ര. അപ്പോൾ ഒരു മാത്രമേ കിട്ടിയത്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഇങ്ങനെ പ്രത്യാഹാരം വേണ്ട, ലാഭമൊന്നുമില്ലെങ്കിൽ എന്ന് ചിലർ പറയുന്ന അതുകൊണ്ടാണ്. പ്രത്യാഹാരം ഉണ്ടാക്കി എന്തെങ്കിലും ലാഭം വേണ്ടേ? എന്നാലും ഇത് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൂടിയേ തീരുമെന്ന് ഒരു പക്ഷം. നമ്മൾക്ക് തർക്ക വിതർക്കങ്ങളിലേക്കൊന്നും പോകണ്ട, കാര്യം മനസ്സിലാക്കുക. ഒരു പ്രത്യാഹാരത്തെ എങ്ങനെയാണ് നോക്കുക? ഇവിടെ നോക്കുക, താഴെ എഴുതിയിട്ടുണ്ട് ഹായവാരാട്ട് ആയോരട്ടിലെ രായ എടുക്കണം, രണ്ടക്ഷരം കിട്ടണം. പിന്നെ ലണ്ണിലല്ല, ലണ്ണിനല്ല, അതിനെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ല പ്ലസ് ആ? അതുപോലെ തന്നെ രായയും പിരിച്ചു കൊടുക്കണം. എങ്ങനെ? ര പ്ലസ് ആ മേളത്തെ പ്ലസ് ആ ല പ്ലസ് ആ. ഇവിടെ ആദിരന്തേന സഹേദത്തെ എങ്ങനെ പ്രയോഗിക്കും? ഇവിടെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ര പ്ലസ് ആ ല പ്ലസ് ആ. അതില് അന്ത്യേന ഇതാ സഹിത ആദിഹി സ്വസ്യ മധ്യഗാനാംശ സജ്ഞാസ്യാത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അന്ത്യമായ ഇത്തായിട്ട് ഏതിനെടുക്കും? ലേക്ക് ശേഷമുള്ള ആയെ, ലേക്കിന് ശേഷമുള്ള അത് അതിന് നോക്കി വ്യക്തമായി ധരിക്കണം. ഇനി തെറ്റിക്കരുത്. ആകെ മൂന്ന് ചാൻസേ ഉള്ളൂ. ലേക്കിന് ശേഷമുള്ള ആയാണ് അന്ത്യമായ ഇത്ത്, അന്ത്യമായ ചിലർ തട്ടിന്റെ പുറത്തൊക്കെ ഇരിപ്പുണ്ട്, അവരിത് കാണുന്നുണ്ട്. അന്ത്യമായ ഇത്തിനോട് കൂടി ഉച്ചരിക്കുന്ന ആദ്യ വർണ്ണം എന്ന് പറയുമ്പോൾ ഏതായി? ഹയവരട്ടിലെ രേഫം, അതാണ് ആദ്യ വർണ്ണം. എന്നുവെച്ചാൽ അന്ത്യമായ ഇത്തെന്ന് പറയുന്നുണ്ട്, ആ രേഫത്തിന് ശേഷമുള്ള അകാരത്തെ എടുക്കരുത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. എല്ലതിന് ശേഷമുള്ള ആകാരത്തെ എടുക്കാവും, അതാണ് അന്ത്യമായ ഇത്ത്. അന്ത്യമായത്തിനോടുകൂടി ആദ്യം എന്ന് പറയാൻ ഇവിടെ ഒന്നേ ഉള്ളൂ, ഏത്? രേഖം. അതിനോടുകൂടി നമ്മൾ ആയോടുകൂടി രായ ഉച്ചരിക്കണം സൂത്രക്രമത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം രേഖത്ത് ഉച്ചരിക്കണം, പിന്നീട് ആയ ഉച്ചരിക്കണം. അപ്പോൾ രാന്ന് ഉച്ചരിക്കും. രാന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ രേഫത്തിന് ശേഷമുള്ള അകാര ഉച്ചാരണാർത്ഥമാണ് അത് പോകും. നേരത്തെ പറഞ്ഞുള്ള ഉച്ചാരണാർത്ഥാനം ഇസ്സജ്ഞാലോപാഭ്യാം വിനയുമെന്ന് വൃത്തി അത് പോയി. ട് അതിനോ അത് നേരത്തെ പറഞ്ഞു പ്രത്യാഹാരേഷു ഇതാം എന്ന ഗ്രഹണം, പ്രത്യാഹാരങ്ങളിൽ ഇടയ്ക്ക് വരുന്ന ഇത്തുകളെ ഗ്രഹിക്കരുത്, നേരത്തെ പറഞ്ഞു. അതും പോയി. പിന്നെ വരുന്നത് എന്താണ്? എല്ല്. അപ്പൊ ഇവിടെ ഗ്രാഹ്യമായിട്ട് രണ്ടെണ്ണയുള്ളൂ. ആദ്യത്തെ രേഭവും അത് എഴുതിയിരിക്കുന്ന തന്നെ നോക്കണം, എന്റെ വാക്യത്ത് നോക്കരുത്. അവസാനത്തെ അകാരത്തിന് മുമ്പിലുള്ള എല്ല്. ഇപ്പൊ ര എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ഈ രണ്ടക്ഷരം കിട്ടും. രായും കിട്ടി ലയും കിട്ടി. അവസാനത്തെ അകാരത്തിനോ ഇസഞ്ഞോ എന്ന് അത് ലോപിച്ചുവും അതിന് പറയും. പരാ എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ എങ്ങനെയാണ് രണ്ടക്ഷരം കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് മനസ്സിലായെങ്കിൽ ലഘു സിദ്ധാന്തവതി മുഴുവനും മനസ്സിലാവും ഇനി പറയുന്ന എല്ലാ കാര്യവും. പറയാൻ കാരണം ലഘു സിദ്ധാന്തവതി മുഴുവൻ പഠിച്ചിട്ടും പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലായില്ലെങ്കിലോ വീണ്ടും ശ്രമിക്കുക. അതിന് എന്നെ കിട്ടത്തില്ല, വേറെ ആരെങ്കിലും സമീപിക്കണം. ഒരു പ്ലസ് ആ ല് പ്ലസ് ആ എന്ന് നിന്ന് രണ്ടക്ഷരം കിട്ടി ര് ല്. ആ ഇവിടെ ഒരു പ്രശ്നം വരും, പറയാത്ത കാര്യമാണ്. കാരണം ആദിരന്തേന സഹേതയിൽ രണ്ട് ശബ്ദങ്ങൾ വന്നു സൂത്രത്തിൽ തന്നെ. ആദിഹി അന്ത്യേന, അവിടെ പറഞ്ഞ അന്ത്യമായ വർണ്ണത്തിനോടുകൂടി ഉച്ചരിക്കുന്ന ആദിവർണം ഉച്ചരിക്കുന്ന എന്നുള്ള വിട്ടുകളായത്. എന്നാലേ നമുക്ക് രാവെന്നും അല്ലെന്നും അച്ഛനും നോക്കി ഉച്ചരിക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശ്നമില്ല, ഞാൻ പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ്, നിങ്ങൾക്ക് സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാനിവിടെ വന്നതിന് പ്രശ്നം ഉണ്ടാക്കാനെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പ്രശ്നം? അന്ത്യമായ ഇത്തിനോട് കൂടി ഉച്ചരിക്കുന്ന ആദ്യ സൂത്രത്തിലും വന്നു, ആദ്യന്ത ശബ്ദങ്ങൾ വൃത്തിയിലും വന്നു. ഇവിടെ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇത്തായിട്ടെടുത്തത് അകാരത്തെയാണ്. കാരണം അതിന് അനുനാസിക സജ്ഞയുണ്ട്, അത് പാണിനിയന്മാർ പറയുന്നു. അതുകൊണ്ട് ഉപദേശിച്ച അനുനാസിക ഇത്ത എന്നുള്ള സൂത്രപ്രകാരം ഇസജ്ഞ വന്ന് ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ത്യമല്ല. ശരിക്കും അന്ത്യം എന്ന് പറയുന്നത് എന്താണ്? ആ ലണ്ണ് സൂത്രത്തിലെ നകാരമാണ് അന്ത്യത്തിൽ. അല്ലേക്ക് ശേഷമുള്ള അകാരം അന്ത്യത്തിലല്ലല്ലോ, സൂത്രം നോക്കുമ്പോൾ അറിയാം. അപ്പം അതിരന്ത്യനയുടെ നിയമം അനുസരിച്ച് അന്ത്യമായ ഇത്തിനോട് കൂടിയാണ് ആദ്യത്തെ ഉച്ചരിക്കേണ്ടത്. ഇവിടെ അന്ത്യമല്ല, മധ്യത്തിലുള്ളതിനോട് കൂടി ചേർത്താണ് ഉച്ചരിക്കുന്നത്. ഈ തകരാറ് തന്നെ എവിടെയുണ്ട്? ആദി എന്ന് പറയുന്നിടത്തും ഉണ്ട്. നമ്മൾ ലകാരത്തിന് ശേഷമുള്ള അകാരത്തെ രേഫത്തോടു കൂടി ചേർന്നാണ് ഉച്ചരിച്ചത്. ഒരു പ്ലസ് ആ എന്ന് പറയുന്നത് ഈ ലാക്ക് ശേഷമുള്ള അകാരമാണ്, അത് ആദിയല്ല. ആദി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉള്ളത്? ഹായാണ്, ആ സൂത്രത്തിന്റെ ആദി. പക്ഷെ അതിനെന്തിനാണ് സഹിതം എന്താ പറയുന്നത്? അന്ത്യത്തിനോട് ആദ്യം ചേർത്ത് ഉച്ചരിക്കണമെന്നാണ്. ആ നിയമം നമ്മളിവിടെ തെറ്റിച്ചിരിക്കുകയാണ്. മധ്യത്തിലുള്ള ഒരു വർണ്ണത്തിനോട് കൂടി മധ്യത്തിലുള്ള ഒരു വർണ്ണത്തെ, എന്നുവെച്ചാൽ ഒരു സൂത്രത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു വർണ്ണത്തോടു കൂടി മറ്റൊരു സൂത്രത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു വർണ്ണത്തെ ചേർത്ത് ഉച്ചരിച്ചു. ഇത് പലയിടത്തും വരും, ഇവിടെ മാത്രമല്ല. അപ്പൊ പിന്നെ ആദ്യം എന്തോന്ന് പറഞ്ഞതോ? ആ നിയമത്തെ നമ്മൾ തെറ്റിച്ചില്ലേ? ഇതിൽ നിന്നും വ്യാകരണത്തെ സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വ്യാകരണത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാറേണ്ട ഒരു കാര്യം. അതിവിടുത്തെ കാര്യം ആദ്യം പറയാം. അതായത് നമുക്കിവിടെ എന്താ വേണ്ടത്? ര എന്ന് പറയുന്ന പ്രത്യാഹാരം, അതാണ് നമുക്ക് വേണ്ടത്. ഒരു സൂത്രത്തിലൂടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കെന്ത് വേണം? എന്താണോ നമ്മുടെ ആവശ്യം, എന്താണോ നമ്മുടെ ലക്ഷ്യം, അതിനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ സൂത്രം പ്രയോഗിക്കേണ്ടത്. സൂത്രത്തെ പ്രയോഗിച്ച് പ്രയോഗിച്ച് ലക്ഷ്യത്തിലെത്തരുത്, അബദ്ധമാവും. നമ്മൾ സാധാരണ പറയില്ലേ ലക്ഷ്യബോധം വേണമെന്ന്, അത് തന്നെ വ്യാകരണം പറയുന്നു. എന്ത് കാര്യമാണോ നമുക്ക് അവസാനമായി ശ്രദ്ധിക്കേണ്ടത് അതിനെ ആദ്യം കാണും. കണ്ടിട്ട് നമ്മുടെ സൂത്രങ്ങളെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് അവിടെ എത്തിച്ചേരണം. ഇതാണ് നിയമം. അല്ല, സൂത്രത്തിനെ കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ചെയ്യാം. കൈലാസത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം കൈലാസത്തെക്കുറിച്ച് ശരിയായ അറിവ് സമ്പാദിക്കണം. ഏത് വഴിക്കൊക്കെയാണ് പോവേണ്ടത്, അവിടെ ചെന്നാൽ എന്തൊക്കെ ചെയ്യേണ്ടത്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, എത്ര കിലോമീറ്റർ മേളിൽ കയറണം, എവിടെ ഇറങ്ങണം, പരിക്രമം എങ്ങനെ ചെയ്യണം. ശരിയായ ലക്ഷ്യബോധമില്ലാതെ കൈലാസത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ എത്തിയാൽ പറ്റിയില്ലെന്ന് വരും, എത്താനേ പറ്റിയില്ലെന്ന് വരും. ചിലപ്പോൾ എത്തിയാൽ തന്നെ എന്താണ്, പരിക്രമം നടത്താതെ തിരിച്ചു പോകേണ്ടി വരും. അതാണ് എനിക്ക് ആദ്യം പറ്റിയത്. ഞാൻ കൈലാസത്തിൽ പോയിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു, അതിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. രണ്ടാമത് പഠിച്ചിട്ട് പോയപ്പോഴാണ് ഒന്ന് കറങ്ങാൻ പറ്റിയത്. ഈ അബദ്ധം എല്ലാവർക്കും പറ്റും. ഇത് തന്നെ ഇവിടെ സംഭവിക്കും, അവിടെ എത്തിയില്ലെന്ന് വരും. അപ്പോൾ പാണിനി ആതിരന്തീന സഹേത എന്ന് സൂത്രം ഉണ്ടാക്കുമ്പോൾ പാണിനിയുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ഈ സൂത്രം ആ ലക്ഷ്യങ്ങളിലെ പ്രയോഗിക്കാവൂ എന്നുണ്ട്. അതിന് ഞാൻ പറഞ്ഞില്ലേ സമ്പ്രദായം, ഈ സമ്പ്രദായത്തിൽ പറയും ലക്ഷ്യ ഏക ചക്ഷുഷ്കാഹ വൈയാകർണാഹ. വൈയാകർണന്മാരെന്ന് പറയുന്നത് എന്താണ്? അവരുടെ കണ്ണെപ്പോഴും ലക്ഷ്യത്തിലാണ്. ലക്ഷ്യേക ചക്ഷുഷ്കാഹ, അവരുടെ കണ്ണ് ലക്ഷ്യത്തിലിരിക്കപ്പെടും. ലക്ഷ്യേക ചക്ഷുഷ്കാഹ വൈയാകർണാഹ. അതുകൊണ്ട് ഒരു ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സൂത്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പാണിനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്, അവിടെ ഈ സൂത്രം പ്രയോഗിക്കാവും എന്ന് പറയുമ്പം ലക്ഷ്യത്തിനനുസരിച്ച് സൂത്രത്തെ വ്യാഖ്യാനിച്ചോണ്ട്. അല്ല, നിങ്ങളുടെ സൂത്രത്തെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ച് ലക്ഷ്യത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്, കാര്യം നടക്കത്തില്ല. അതിൻ്റെ പിന്നിലൊരു നിയമമുണ്ട്, അതും വളരെ സുപ്രധാനമാണ്. നമ്മൾ വ്യാകരണം പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം, അടിസ്ഥാനമായി അറിഞ്ഞിരിക്കുകയാണ്. വ്യാകരണം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പലർക്കും മനസ്സിലാകത്തില്ല. വ്യാകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാക്രിയന്തേ വിത്പാദ്യന്തേ ശബ്ദാഹ അനേന ഇതി വ്യാകരണം. അതിന് പിന്നെ ഒരുപാട് വിശദീകരിക്കും. വ്യാക്രിയന്തേ ഇതി വ്യാകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്പാദ്യന്തേ എന്നാണ്. ശബ്ദത്തെ വിത്പാദിപ്പിക്കുന്നതാണ് വ്യാകരണം. അത് ചുരുക്കി പറഞ്ഞ എന്താണ്? ഇപ്പൊ രാമൻ എന്ന് പറയുന്ന ഒരു ശബ്ദം ഉണ്ടെന്നിരിക്കട്ടെ, സംസ്കൃതി രാമഹ എന്ന് പറയും. വ്യാകരണം അവിടെ എന്താ ചെയ്യുന്നത്? അതിന്റെ ഏറ്റവും മൂലരൂപം, അതായത് റൂട്ടിൽ നിന്ന് അത് രമുക്രീഡായൂരെന്നൊരു ധാതു കൊണ്ട് അതിന് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, അതിന് കർണാധികരണ യോജിച്ചാന്നൊരു സൂത്രപ്പുറം, അതിന് ഇന്ന ഭഞ്ജ പ്രത്യയം വന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ വന്നു, അവസാനമാണ് പ്രാതിസഞ്ജ വന്നു, സ്വാദികൾ വന്ന് രാമഹ. അപ്പൊ രാമഹ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ സംബന്ധിച്ച് പരമാവധി എത്രമാത്രം പറയാമോ നിയമങ്ങൾ അത് പറയുക. ആ നിയമങ്ങളെല്ലാം കൂടെ നമ്മൾ ഒന്ന് രണ്ട് എന്ന് കണക്കാക്കിയാൽ ചിലപ്പോൾ 100 നിയമങ്ങൾ കാണും. ശബ്ദം നിസ്സാരമാണ്. ഇങ്ങനെ അതിൻ്റെ മൂലരൂപത്തിൽ നിന്ന് രാമ ശബ്ദം വരെ എത്തുന്ന ആ പ്രക്രിയയാണ് പറയുന്നത്, ആ ചെയ്യുന്ന കാര്യങ്ങളെയാണ് പറയുന്നത് വ്യാക്രിയന്തേ, അതിനാണ് പറയുന്നത് വിത്പാദ്യന്തേ, അതിനാണ് പറയുന്നത് വിത്പത്തി, ശബ്ദവിത്പത്തി എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്നെന്താണ്? ആ ശബ്ദരൂപം അതിനെക്കുറിച്ച് ശരിയായ ധാരണ വരും, രാമഹ. പിന്നെ എന്ത് കിട്ടും? അതിൻ്റെ അർത്ഥജ്ഞാനവും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ വ്യക്തമായി ധരിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് വേറെ കൊണ്ട് സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വ്യാകരണം എന്ന് പറഞ്ഞാൽ എന്തല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താ? വ്യാക്രിയന്തേ വിത്പാദ്യന്തേ നതുക്രിയന്തേ, അതോടെ കൂട്ടിച്ചേർത്താണ്. ശബ്ദം എന്ന് പറയുന്നത് ശബ്ദത്തെ, മലയാളത്തിൽ പറഞ്ഞാൽ ശബ്ദത്തെ വ്യാകരിക്കുകയാണ്. മലയാളികൾ പറയും വ്യാകരിപ്പ് എന്നൊക്കെ പറയും. അല്ല, ശബ്ദത്തെ നിർമ്മിക്കുകയല്ല, സൃഷ്ടിക്കുകയല്ല. പാണിനി അങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. വ്യാകരണത്തിലൂടെ നമ്മൾ ശബ്ദത്തെ നിർമ്മിക്കുന്നില്ല. വ്യാകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം ഇതാണ്. വ്യാകരണത്തിൽ നമ്മൾ ശബ്ദത്തെ വിത്പാദിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രകൃതി പ്രത്യയോ വിവേകം ചെയ്യുകയാണ്. അല്ല, ഒരിക്കലും നമ്മൾ ശബ്ദത്തെ നിർമ്മിക്കുന്നില്ല. ഇപ്പോൾ പാണിനി എന്താണ്? ഒരുപാട് സൂത്രങ്ങളും നിയമങ്ങളും ഉപയോഗിച്ച് രാമഹ എന്ന് പറയുന്നൊരു ശബ്ദത്തെ നിർമ്മിച്ചിട്ടില്ല. പിന്നെയോ, അങ്ങനെ ഒരു ശബ്ദം പാണിനിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പാണിനി എന്ത് ചെയ്തു? അതിൻ്റെ പ്രകൃതി ഇന്നതാണ്, പ്രത്യയം ഇന്നതാണ്, ഇത്തരത്തിൽ ഒരു വിഭജനം ചെയ്തെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പാണിനി എന്ത് ചെയ്തു? ആ ശബ്ദത്തിൽ എന്തെല്ലാം പരിണാമങ്ങൾ സംഭവിച്ചിട്ടാണ് അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായത് എന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി ആ ശബ്ദത്തിൻ്റെ വ്യക്തമായൊരർത്ഥം? രമന്തി യോഗിനോ യസ്മിൻ ഇതി രാമഹ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ അതുകൊണ്ട് കിട്ടി. അപ്പം ഇതാണ് വ്യാകരണം. വ്യാകരണം എന്ന് പറയുന്നത് ശബ്ദനിർമ്മാണമല്ല, ശബ്ദവിത്പത്തിയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം? ഈ വ്യാകരണത്തെക്കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാർ പാണിനി ആക്ഷേപിക്കും. ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പം നമ്മൾ രാമശബ്ദം പഠിക്കും, അവിടെ രാമാഭ്യാം രാമാഭ്യാം രാമാഭ്യാം മൂന്ന് രൂപം വരും. പാണിനി എന്തിനായി മൂന്ന് രൂപ ഉണ്ടാക്കിയത്? ഒരു രൂപ വരുന്നെങ്കിൽ എന്ത് സൗകര്യമായിരുന്നു? ചില പറയുന്നു ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? പാണിനി സൂത്രങ്ങൾ ഉപയോഗിച്ച് മൂന്ന് രൂപത്തെ സൃഷ്ടിച്ചു എന്നാണ്. അതല്ല, ചില വിവരദോഷികൾ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നോക്കുന്നു, പാണിനിയെക്കാളും എത്രയോ വലിയ ബുദ്ധിമാനാണ് ഇയാളെന്ന് വിചാരിക്കും. അയാൾക്ക് വ്യാകരണത്തിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. എവിടുന്ന് ആരെങ്കിലുമൊക്കെ എഴുതി വെച്ച് വായിച്ച് വിമർശനങ്ങൾ എഴുതുകയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾക്ക് ഈ ഒരു സമാധാനമാണ്. പാണിനി എന്താ ചെയ്തത്? ഈ പ്രയോഗങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. രാമാഭ്യ രാമാഭ്യ രാമാഭ്യ എന്നൊക്കെ മുമ്പ് തന്നെ പ്രയോഗിച്ചിരുന്നു. ആ രൂപങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പാണിനി എന്താണ്? അതിൻ്റെ നിയമത്തെ പറഞ്ഞാണ് രാമശബ്ദത്തിൽ നിന്ന് ഭ്യാം എന്നൊരു പ്രത്യയം വന്ന് രാമാഭ്യാം എന്ന് ശ്രദ്ധിക്കുന്നത്. ഇനി പത്ത് വിഭക്തികൾ ഉപയോഗിച്ചാലും അത് പാണിനി അതിന് ഉത്തരവാദിയല്ല. ഓരോ രണ്ട് ശബ്ദം കണ്ടിട്ട് ഇതുപോലെ വേറെയും ദോഷ്യങ്ങൾ പറയും. എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയാം. പച്ചത്തേ, പച്ച ശബ്ദത്തിൻ്റെ പച്ചൻ ശബ്ദ, പച്ചത്തെന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ചതുർത്ഥിയിലാണ് പച്ചത്തേ, ചതുർത്ഥിയാണ്. എന്താണ് അത്? പച്ച ശബ്ദത്തിൻ്റെ ചതുർത്ഥി. പാകം ചെയ്യുന്നവനായിക്കൊണ്ട് പച്ചത്തേ നമഹ എന്നൊക്കെ പറയാം. പിന്നെ പച്ചത്തേ ക്രിയാരൂപമാണ്, രാമഹ പച്ചത്തേ, രാമൻ പാകം ചെയ്യുന്നു. എന്തിനാ പാണിനി രണ്ട് രൂപം ഒരുപോലെ ഉണ്ടാക്കിയത്? ഇത് രണ്ടാക്കിയിരുന്നെങ്കിൽ കണ്ടാൽ തിരിച്ചറിയാമായിരുന്നല്ലോ. ഇതൊന്നും പാണിനിയുടെ കുറ്റമല്ല. വേണമെങ്കിൽ നമുക്ക് പറയാം, അന്ന് പ്രചാരത്തിലിരുന്ന എല്ലാ ശബ്ദങ്ങളും പാണിനി കണ്ടെത്തിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലപ്പോൾ അത് സംഭവിക്കാം. പക്ഷേ ഇങ്ങനെ സമാനമായ രൂപങ്ങൾ അന്ന് പ്രയോഗത്തിൽ ഇരുന്നതാണ്. പാണിനി എന്താണ് വ്യാക്തിയന്തേ, അതിനെല്ലാം വ്യാകരിച്ചു. ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ ഇങ്ങനെയാണ്. പജതേന്ന് വരുന്നു, പജധാതുവിൽ നിന്ന് ശത്രന്തം എന്ന രൂപമാണ്. ഇനി പജതേ എന്ന് പറയുന്നത് എന്താണ്? അത് തിങ്ങന്തമാണ്. ഇങ്ങനെ അതിൻ്റെ വിഭജനം ചെയ്താണ്. ഇപ്പൊ പാണിനിയെ സംബന്ധിച്ചെന്താണ് ലക്ഷ്യമാണ്? മനസ്സ്. പജതേ എന്ന് പറയുന്ന ആ ലക്ഷ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് സൂത്രങ്ങളിലൂടെ എങ്ങനെ അവിടെ എത്താം, ഏത് രൂപത്തിലായാലും ശരി, അതിനുവേണ്ടി പ്രത്യേകം പ്രത്യേക വഴികളെ ഉണ്ടാക്കി. ശത്രന്ത രൂപത്തിലെത്തണമെങ്കിൽ ഇതാണ് വഴി, തിങ്ങന്ത രൂപത്തിലെത്തണമെങ്കിൽ ഇതാണ് വഴി. അത് നമ്മൾ മുമ്പോട്ട് ചെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് എന്താണ്? പാണിനി ശബ്ദങ്ങളെ നിർമ്മിക്കുന്നില്ല, ഉള്ള ശബ്ദങ്ങളെ നിഷ്പത്തിയെക്കുറിച്ച് വ്യുത്പത്തിയെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? സൂത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടേക്ക് സൂത്രങ്ങളെ പ്രയോഗിക്കണം. അപ്പോൾ നമുക്ക് രപ്രത്യാഹാരം എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരത്തെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മളെന്ത് ചെയ്യണം? സൂത്രത്തിൽ കടന്ന് തപ്പരുത്. ആദ്യം എന്താണ്? ഇതൊന്നും തപ്പിയിട്ട് കാര്യമില്ല. ആദ്യം ലക്ഷ്യത്തെ മനസ്സിൽ കാണണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ര. അപ്പോൾ പ്രത്യാഹാര സൂത്രത്തിലേക്ക് നോക്കണം. പ്രത്യാഹാര സൂത്രം എന്താണ്? ഹയവരട്ടലാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രപ്രത്യാഹാരമാണല്ലോ. അപ്പോൾ അതിൻ്റെ അന്ത്യം ഏതാണ്? അതെന്താണ്? ലണ്ണിലെ ആയാണ് ആ പ്രത്യാഹാരത്തിൻ്റെ അന്ത്യം. അതിലാദ്യം ഏതാണ്? ഹയവരട്ടിലെ രായാണ് ആദി. അപ്പോൾ ഇതെന്താണ്? ഇതൊരു പ്രത്യേക ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സമുദായം. അപ്പോൾ ലക്ഷ്യമാകുന്ന ആ സമുദായത്തെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട്, കാരണം നമുക്ക് ലക്ഷ്യം വേണമല്ലോ, എന്നിട്ട് അവിടെ നമ്മൾ സൂത്രത്തിൻ്റെ നിയമങ്ങളെ പ്രയോഗിക്കുക. അപ്പോൾ എന്തായി? ആ സമുദായത്തിൻ്റെ അന്ത്യത്തെയാണ് പാണിനി ഇവിടെ അന്ത്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ല, സൂത്രത്തിൻ്റെ ആദ്യ അന്തങ്ങളല്ല. എവിടെയെങ്കിലും അങ്ങനെ ആദ്യന്തം വരികയാണെങ്കിൽ അവിടെ എടുത്തോളൂ. ആ സൂത്രത്തിൽ ഇപ്പോൾ അല്ലെന്ന് പറയുമ്പോൾ ആ സൂത്രത്തിൻ്റെ ആദ്യന്തങ്ങളാണ്. പക്ഷെ പാണിനി ഉദ്ദേശിച്ചിരിക്കുന്നത് തനിക്ക് പ്രയോഗിക്കേണ്ടി വരുന്ന ആ പ്രത്യാഹാര സമുദായത്തിൻ്റെ ആദ്യന്തങ്ങളാണ്. ഇത് ഞാനിത് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞു ഇതിനുവേണ്ടി മാത്രമല്ല, ഈ കാര്യം നമ്മുടെ മനസ്സിലിരിക്കുന്നു. ഇവിടെ ശബ്ദങ്ങൾ നാനാതരത്തിൽ സമാനമായിട്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപയോഗിച്ചതിന് പാണിനി കുറ്റക്കാരനല്ല. അത് ശബ്ദങ്ങൾ അങ്ങനെ പ്രയോഗിച്ചു പോയി, ശീലത്തിലായിപ്പോയി. പാണിനിയെ സംബന്ധിച്ചോളം അതിന് നിയമങ്ങൾ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ ദോഷങ്ങളൊന്നും പാണിനിയുടെ തലേവിക്കേണ്ട. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ആദ്യന്തോ എന്ന് പറയുന്നുകൊണ്ട് നമ്മൾ ആദ്യറ്റ എന്ന് പറയുന്ന ഒരു സമുദായത്തെ, ആ ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ സൂത്രത്തെ പ്രയോഗിക്കുന്നു. അപ്പോൾ അവിടെ അന്തമായി ലണ്ണിലെ മധ്യത്തിൽ വരുന്ന അത് തൽക്കാലം നമ്മളതിനെ അവസാനമായിട്ട് എടുക്കുന്നു. അകാരത്തിൽ ആദ്യമായി ഹയവരട്ടിലെ മധ്യത്തിൽ വരുന്ന രേപ്പ് അത് നമുക്കിവിടെ ആദ്യമാണ്. പ്രത്യാഹാരം ഉണ്ടാക്കി, ഒരു പ്രത്യാഹാരത്തിൽ രണ്ടക്ഷരം കിട്ടി. ഇതുപോലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രത്യാഹാരങ്ങളുണ്ടാകണം. ഏവം അച്ച് ഹല്ല് അല്ല് അല്ലെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? മുഴുവൻ വർണ്ണങ്ങളെയും കിട്ടും. അൽ ഇതി വർണ്ണപര്യായ എന്ന് പറയും. അല്ലെന്ന് പറയുന്നത് വർണ്ണങ്ങളുടെ പര്യായമാണ്. അപ്പോൾ ഹലന്ദ്യം എന്ന് പറയുന്ന സൂത്രം ഇസജ്ഞ വിധിച്ചത് ആദിരന്ദ്യന സഹേദ എന്ന് പറയുന്നത് അതിനെ സാർത്ഥകമാക്കി. അതുകൊണ്ട് നമുക്ക് പ്രത്യാഹാരങ്ങൾ കിട്ടി. അപ്പോൾ പ്രത്യാഹാരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഈ പ്രത്യാഹാരങ്ങളിൽ ആദിയിലുള്ള വർണ്ണത്തെയും മധ്യത്തിലുള്ള വർണ്ണങ്ങളെയും ഗ്രഹിക്കണം. അപ്പോൾ അവിടെ ഒരു കാര്യം മാത്രം വ്യക്തമായില്ല. അവസാന വർണ്ണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതെന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം അത് ഇസഞ്ഞ വിധിച്ചുകൊണ്ട് അതിന് ലോഭം സംഭവിക്കുന്നു. അപ്പൊ അതിന് പാണിനി എന്ത് ചെയ്യുന്നു? അതിന് ലോപത്തെ വിധിക്കുന്നു. അടുത്ത് അപ്പോ ഹലന്ത്യം അദർശന ലോപഹ തസ്യ ലോപഹ ആദിരന്തിന സ്വയം. ഇത്രയും ഭാഗത്ത് പറയുന്നതാണ് പ്രത്യാഹാര പ്രകടനം. ഈ പ്രകടനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒന്ന് എങ്ങനെ ഇസഞ്ജ വരുന്നു, എങ്ങനെ പ്രത്യാഹാരം വരുന്നു, എങ്ങനെ പ്രത്യാഹാരത്തിലെ ഇസഞ്ജ കിട്ടുന്ന വർണ്ണങ്ങൾ ലോപിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ഇത് നല്ല വ്യക്തമായും തന്നെ ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ മുമ്പോട്ട് പോകത്തില്ല. പോയാൽ തന്നെ പിടികിട്ടാതെ ഒരു കാര്യം പറയുന്നു. അദർശന ലോപഹ പ്രസക്തസ്യ അദർശനം ലോപസജ്ഞം സ്യാ. അടുത്ത് വരുന്നു തസ്യ ലോപഹ. തസ്യ ഇതഹ ലോപഹ സ്യാ നാദയോ അനാദ്യർത്ഥാഹ. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് തസ്യ ലോപഹ എന്നൊരു സൂത്രമാണ്. അത് കഴിഞ്ഞ് അദർശന ലോപഹ പഠിക്കും. കാരണം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ക്രമത്തിലാണ് പഠിക്കുന്നത്. സൂത്രത്തിന്റെ ക്രമം അങ്ങനെ കടന്നു വിട്ടെ, നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാകാമോ അത്. ഇസഞ്ഞ് മനസ്സിലാക്കി പ്രത്യാഹാരത്തെ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇത്തെന്നുള്ള പേരുള്ള ആ വർണ്ണത്തിന് എന്ത് സംഭവിക്കുന്നു അതാണല്ലോ അടുത്ത് അറിയേണ്ടത്. അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് മനസ്സിലാക്കാനാണ് ഈ സൂത്രം പറയുന്നത് തസ്യ ലോപഹ. അതിൽ രണ്ട് പദമാണ് തസ്യ ലോപഹ. ഇവിടെ നോക്കണം, ഒന്നാം അധ്യായത്തിലെ മൂന്നാം പാദത്തിലെ മൂന്നാമത്തെ സൂത്രമാണ് ഹലന്തി. ഞാനിപ്പോൾ ഈ പറയുന്നതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കുറച്ച് വിശദമായി ഈ സൂത്രങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു അഷ്ടാധ്യായി വയ്ക്കും. അഷ്ടാധ്യായി സൂത്രങ്ങൾ മാത്രമായിട്ട് കിട്ടും, അത് വയ്ക്കും. വെച്ചിട്ട് ഹലന്ത്യം എന്ന് പറയുന്ന ആ സൂത്രം എവിടെയാണെന്ന് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടെ നോക്ക് മനസ്സിലാകും ഈ ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രം മാത്രമല്ല ഇതുപോലെ ഇസജ്ഞ വിധിക്കുന്ന പല സൂത്രങ്ങളും അവിടെയുണ്ട്. ഉപദേശ ജനമ സ്വീത്ത ആതിരഞ്ഞിട്ടു ഡഹ ചുടു പല സൂത്രങ്ങളും ഉണ്ട് അവിടെ. അപ്പൊ പാണിനി ഇങ്ങനെ ഇസഞ്ജ വിധിക്കുന്ന സൂത്രങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്കത് കുറച്ചുകൂടി വ്യക്തമായ ധാരണ കിട്ടും. നമ്മൾ രഹസുദ്ധാന്ന് പോയി പഠിക്കുമ്പോൾ അതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത് ഒന്ന്, കൂടുതൽ മനസ്സിലാക്കിയാലും കുഴപ്പമാണ്. എല്ലാം കൂടെ താങ്ങാവുന്നുള്ള കൂടുതൽ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ കഴുത്തൊടിക്കും. അത് പിന്നീട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഇപ്പോൾ ഒരിടത്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ചിലർക്ക് ഇത് മനസ്സിലാക്കി ഇതിനപ്പുറം മനസ്സിലാക്കാൻ ശേഷിയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം. അഷ്ടാധ്യായി കവിക്കുക, ഈ സൂത്രങ്ങൾ നോക്കുക, ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ അടുത്ത് ഒന്നാം അധ്യായത്തിൽ അവിടെ അടുത്ത് പറയുന്നു, ഒമ്പതാമത്തെ സൂത്രമായിട്ട് പറയുന്നു, തസ്യ ലോപഹ ഇസ്സെല്ലാം വിധിച്ചതിന് ശേഷം പറയുകയാണ് ഇതിനെല്ലാം ലോപം സംഭവിക്കുന്നു. തസ്യ ലോപഹ, തസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മേളിൽ നിന്ന് ഇത്ത് ഇങ്ങോട്ട് വരും, അതാണ് തസ്യ ഇതഹ. സന്ധി വന്നിരിക്കുകയാണ് തസ്യ ഇതഹ. ഇവിടെ ഈ ഓരോ ശബ്ദങ്ങളുടെയും വിഭക്തി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും ഒരു ഭാരമാണ്. നമ്മളിപ്പോൾ എന്താണ് സംസ്കൃതത്തിൽ നിന്ന് ഇങ്ങനെ ആണ് അതിൻ്റെ അർത്ഥമെന്ന് ധരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. കൂടുതൽ ഓരോ ശബ്ദത്തെയും വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ വിശദീകരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ കൊള്ളാമെന്നുള്ള കാര്യങ്ങൾ മാത്രം. കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റ് വ്യാഖ്യാനങ്ങൾ നോക്കും, അവിടെ കൂടുതലുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് ഇത്രയും മനസ്സിലാവും. ഇത് തന്നെ പലരും പറയുന്ന എന്താണ് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇതൊരു ഫാഷനാണ് ഈ പറയുന്നത്. ഇതിലൊരു കാര്യമില്ല. നിങ്ങളൊരു കാര്യത്തെ മനസ്സിലാക്കിയോ ഗ്യാരണ്ടിയാണ് അത് മനസ്സിൽ നിൽക്കും, പോകത്തില്ല. പിന്നെ ഈ മനസ്സ് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറയുമ്പോൾ ഇത് മനസ്സിലാവും, പിന്നീട് നമ്മളിത് ഒരിക്കലും ഉപയോഗിക്കത്തില്ല, അതാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല, ഇത് ഉപയോഗിക്കത്തേയില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മനസ്സിൽ കാണത്തില്ല. ഞാൻ ഈ അഷ്ടാധ്യായി കർമ്മത്തിൽ, ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന പോലെയല്ല, അഷ്ടാധ്യായി കർമ്മത്തിൽ കുറച്ചു പേരെ മുഴുവൻ പാണിനിയും പഠിപ്പിച്ചു. പക്ഷേ ഇപ്പം അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു സൂത്രം അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സൂത്രമോ? അതെന്ത് സൂത്രം? പണ്ടേ ഇതുവരെ സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യശാദേ മുഴുവൻ മനഃപ്പാഠം ചെയ്യും, മുഴുവൻ അർത്ഥവും മനസ്സിലാക്കിയവരാണ്. ഞങ്ങൾക്കൊരു ഓർമ്മയില്ലേ? ഒരു സ്വാമി ഞങ്ങളെ കഷ്ടപ്പെടുത്തിയത് മാത്രം ഓർമ്മയുണ്ട്. എന്താ കാര്യം? ഒരാൾക്കിപ്പോൾ ഊട്ടുവരയുടെ ചാർജാണ്, ഒരാൾക്കിപ്പോൾ പശുത്തൊഴുത്തിൻ്റെ ചാർജാണ്, പലർക്കും പല പണിയാണ്. ഇതൊന്നും തുറന്നു നോക്കാനോ ചിന്തിക്കാനൊന്നും സമയമില്ല. എന്നാൽ ആ സമയം ഒരു ഗോസംരക്ഷണം പഠിച്ചിരുന്നെങ്കിൽ എത്ര ഉപയോഗം വന്നില്ല, പാചകം പഠിച്ചിരുന്നെങ്കിൽ എത്ര ഉപയോഗം വന്നില്ല. അതല്ല, ഇതൊക്കെയാണ് പഠിച്ചത്. അന്ന് പഠിച്ചതിനൊന്നും ഉപയോഗവുമില്ല. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിക്ക് അത് ഉപയോഗപ്പെടുന്നുമില്ല. ഇതാ തകരാറ് മനസ്സിലിക്കുന്നില്ല എന്ന് പറയുന്നു. വ്യാകരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സംസ്കൃത പുസ്തകങ്ങൾ എടുത്ത് നോക്കുക, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കുക, അവിടെ എങ്ങനെയാണ് ഈ പദം പിരിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുക, എങ്ങനെയാണ് സൂത്രം അവിടെ പ്രവർത്തിച്ചതെന്ന് സ്വയം ചിന്തിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ ഒരു സൂത്രത്തിൻ്റെ സ്ഥലം ഒരു മൂന്ന് സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സൂത്രവും അതിൻ്റെ അർത്ഥവും ഒന്നും മനസ്സിലാക്കാതെ തന്നെ ഇത് നമ്മുടെ മനസ്സിലിരിക്കും. എങ്ങനെ? നമ്മൾ ഒരു തവണയെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വെറും മൂന്ന് തവണ മതി. സാധാരണ ഒരാൾ അത് പശുത്തൊഴുത്തിൽ പോയി ഒന്ന് പണിയെടുത്താൽ മനസ്സിലാവും, ഇതെല്ലാം മറന്നു. അപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഓർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇത് പ്രയോഗിക്കും ഏതെങ്കിലും തരത്തിൽ. സംസ്കൃതം കുറഞ്ഞ വർഷം വായിക്കുമെങ്കിലും വേണം. ഭഗവത്ഗീതയെങ്കിലും എടുത്ത് വായിച്ചു നോക്കുക, അതെന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗതികേട് വരും. അപ്പൊ അങ്ങനെയൊന്നും പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ, ഇത് ഉപയോഗത്തിൽ വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം അവിടെ എത്തിയിട്ടില്ല, ഇപ്പം നമ്മൾ സൂത്രത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ. സന്ധി സമാസം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ സുഭാഷിതങ്ങളോ എന്തെങ്കിലും എടുത്ത് വായിച്ചു നോക്കുക, എങ്ങനെയാണ് ആ സൂത്രത്തിൻ്റെ പ്രയോഗം ഇവിടെ വന്നതെന്ന് മനസ്സിലാക്കുക. വ്യാഖ്യാനങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു മൂന്നോണം നോക്കുക, പിന്നീട് ഒരു പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇതി ഏവം എന്നെഴുതിയിരിക്കുന്നു. ഇതി പ്ലസ് ഏവം, ഇതി ഏവം, ഇവ ഇവിടെ ഇവണ ചിവന്ന് ഇത്യേവന്നായി. രണ്ടോ മൂന്നോ തവണ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെ അതുപോലെ ഉണ്ടായാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഓർമ്മശക്തിയില്ല എന്ന് പരാതി പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഉപയോഗം. അതുകൊണ്ട് ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ നിയമങ്ങളാണ് മനസ്സിലാകും. ഇടയ്ക്കൊക്കെ ഇതൊന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കും. അപ്പോ ഹലന്ദിയോ എന്ന് പറയുന്നത് എന്താണ്, ആതിരന്ത്യ എന്ന് പറയുന്നത് എന്താണ്, തസ്യലോക എന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം പ്രയോഗിച്ചാൽ ഓർമ്മയായിരിക്കും, ഇല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പം ഇതെല്ലാം ഇവിടെ തന്നെ അവസാനിക്കും. Thank you.